യഥ്യസ്തം തദസത് ഏതാണധ്യസ്തം തദസത് അതാണ് പറയുന്നത്. ഈ പ്രപഞ്ചം സത്യമല്ല. എന്തുകൊണ്ട്? അത് അധ്യസ്തമായതുകൊണ്ട്, ആരോപിതം ആയതുകൊണ്ട്. അപ്പൊ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ആരോപിക്കുക, സങ്കല്പിക്കുക എന്നൊക്കെ പറയും, തോന്നുക എന്നൊക്കെ പറയും. ഇവിടെ കൂടുതൽ തോന്നുക എന്ന് എഴുതി, പണ്ട് അങ്ങനെയാ പറയും, അറിയുക എന്നും പറയാം. അപ്പോ ഇവിടെ ഇപ്പൊ അധ്യസ്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മ എന്ന് അറിവുണ്ടാകുമ്പോൾ ആ അറിവിന് വിഷയമായിരിക്കുന്ന ബ്രഹ്മം, അതിനാണ് അധ്യസ്തം എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല പ്രപഞ്ചമെല്ലാം അധ്യസ്തമാണ്. എന്താ അതിന് കാരണം ഇങ്ങനെ അധ്യസ്തമാകുന്നത്? പ്രപഞ്ചം അധ്യസ്തമാണ് കല്പിതമായി, അതിന് കാരണം എന്താണ്? ഉപാധി എന്ന് പറഞ്ഞാൽ എന്തിനു ഉപാധിയായിട്ട് എടുക്കും? മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സാണ്. അപ്പൊ നമ്മുടെ മനസ്സിന് ഈ പ്രപഞ്ചത്തെ കൽപ്പിക്കാൻ പറ്റൂ? അനുശേഷിയുണ്ടോ? നമ്മുടെ മനസ്സിന് പ്രപഞ്ചത്തെ കൽപ്പിക്കാനുള്ള ശേഷിയുണ്ടോ? അങ്ങനെ എന്തുണ്ട്? പ്രപഞ്ചത്തിന് കൽപ്പിക്കാൻ നമ്മുടെ മനസ്സിന് ശേഷിയുണ്ടോ? ശരി, എന്നാ ഇവിടെ ഒരു ഇഡ്ഡലി കൽപ്പിച്ചതായി മേശപ്പുറത്ത്, ഒരു ചെറിയ ഇഡ്ഡലി. അത് തന്നെ കൽപ്പിച്ചത് കാണണ്ടേ? പിന്നെ ഇതൊക്കെ പ്രപഞ്ചം കൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഇഡ്ഡലി കൽപ്പിച്ചോളൂ. ദോശ രാവിലെ ആയതുകൊണ്ടാണ്, ഉച്ചയ്ക്കാകുമ്പോ ചോറ്, സാമ്പാർ, പായസം, വൈകുന്നേരം എന്താണോ അത് നമ്മളെ കൽപ്പിച്ചാൽ മതി. പ്രപഞ്ചം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നമ്മൾ കാണുന്നില്ല, അപ്പൊ പിന്നെ കൽപ്പിച്ചാണെന്ന് കാണുന്നെങ്കിൽ ഇഡ്ഡലി കൽപ്പിച്ചോളൂ. കൽപ്പിക്കാൻ പറ്റുമോ? ഇല്ലേ. ഇപ്പൊ നേരത്തെ പറ്റു പറ്റി, ഇപ്പൊ പറ്റാത്തത് കുറച്ചു മുമ്പ് പറ്റി, കുറച്ചു മുമ്പ് പറ്റി, ഇപ്പൊ പറ്റുന്നു. ഇഡ്ഡലിയുടെ കാര്യം പറയുമ്പോൾ പറ്റുന്നില്ല, പ്രപഞ്ചം ആണെങ്കിൽ പറ്റും. ഇഡ്ഡലിയുടെ കാര്യം പറയുമ്പോൾ അത് പ്രയാസമാണ്. ഏത് പ്രപഞ്ചം? പ്രപഞ്ചം മനസ്സ് കത്തിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് കത്തിക്കുക. പ്രപഞ്ചത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചത്, പ്രപഞ്ചം കത്തിച്ചാണോ അല്ലേ എന്നല്ല ചോദിച്ചത്, മനസ്സ് പാമ്പിന്റെ കാര്യം അല്ലേ ചോദിച്ചത്. പ്രപഞ്ചം കത്തിച്ചാണോന്ന് ചോദിക്കുമ്പോൾ ഞാണെന്ന് പറഞ്ഞു. അപ്പൊ പ്രപഞ്ചത്തിനും മനസ്സിന് കൽപ്പിക്കാൻ പറ്റും, പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കുക, വെറുതെ എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കുക. എന്തായാലും മതി, ഏതായാലും കൽപ്പിച്ച് കിട്ടിയ അതുവരെയുള്ള സാധനമാണ് നമുക്ക്. മാർക്കറ്റിൽ പോയി ഒന്നും വാങ്ങേണ്ട കാര്യമില്ല, എല്ലാം നമ്മൾ വീട്ടിൽ ഇരുന്ന് കൽപ്പിച്ചാൽ മതി. നമ്മുടെ മനസ്സ് ലോകമൊന്നും കൽപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന് കൽപ്പിക്കാൻ പറ്റും, എങ്ങനെ കൽപ്പിക്കാൻ പറ്റും? ഈ ലോകത്തിൽ കാണുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പലതും കൽപ്പിക്കാം. പല കൽപ്പനയാണ് നമ്മുടെ മനസ്സിനുള്ളത്. പക്ഷെ നമ്മുടെ കൽപ്പന കൊണ്ട് ഒരു പരമാണുവിനെ പോലും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. സൃഷ്ടിയെ സംബന്ധിച്ച് നമുക്ക് കൽപ്പിക്കാം പലതും. കൽപ്പന കൊണ്ട് സൃഷ്ടി നടക്കത്തില്ല. പിന്നെ മനസ്സ് കൽപ്പിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ കൽപ്പിക്കുമെങ്കിൽ ഈ പറയുന്ന ഏത് വസ്തുവിനെയും നമ്മൾ കൽപ്പിക്കണം. കൽപ്പിച്ചുണ്ടാവണം. ഒരു വസ്തു നമ്മൾ കൽപ്പിക്കാന്നുള്ളേ ഉള്ളൂ. വസ്തുവിന്റെ സൃഷ്ടി അതുകൊണ്ട് സംഭവിക്കത്തില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സ് കൽപ്പിച്ചാൽ ഏതുപോലെ ഇരിക്കും? രജ്ജുവിലെ സർപ്പം പോലെയായി. എന്താണ് അത്? ക്ഷണികമായിരിക്കും. ഒരു സെക്കൻഡ് തോന്നലായി. അത് ചിലപ്പോൾ നമ്മളെ ചില ഭയം പോലെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും. പക്ഷെ വസ്തു യാഥാർത്ഥ്യം കൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ മനസ്സ് കൽപ്പിക്കുന്നു എന്ന് പറയുന്ന എന്തർത്ഥത്തിൽ? അങ്ങനെ അത് തന്നെ. അങ്ങനെ മനസ്സതായിട്ട് തീർന്നാ പിന്നെ ഈ പറയുന്ന പോലെയൊക്കെ ആയിത്തീരണ്ടേ? പ്രപഞ്ചം ബാഹ്യമല്ലേ? പ്രപഞ്ചം ബാഹ്യമല്ലേ? പ്രപഞ്ചം മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽപ്പനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം ബാഹ്യമല്ലേ? ഉള്ളിലാണായിരിക്കുന്നു. അതാ ചോദിക്കുന്നത്. പറയുന്നു മനസ്സിലാകുന്നുണ്ട്. പ്രപഞ്ചം ബാഹ്യമാണോ നമ്മൾ കൽപ്പിച്ചാണോ? അല്ലല്ലോ, ഉറപ്പാണല്ലോ. ഇതൊക്കെ നമ്മുടെ സങ്കല്പമാണെന്ന് പറയും. ഇനി ഇത് കാണുന്നതൊക്കെ നമ്മുടെ സങ്കല്പമാണ് എന്ന് പറയും. അത് അറിയില്ലെങ്കിലും അതിന് അല്ല, അറിയാത്തോണ്ട് കൽപ്പിച്ചെന്ന് പറയും. അറിയില്ല, മനസ്സാണോ കൽപ്പിച്ചതെന്ന് അറിയില്ല. അറിവില്ലായ്മ കൊണ്ട് കൽപ്പിച്ചതാണെന്ന് പറയും. കൽപ്പിച്ചതാണെന്ന് പറയുന്ന അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണോ? അത് സമ്മതിച്ചാലും മതി. എന്താണ് എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? അറിയില്ലെന്നല്ലേ ഉള്ളൂ. കൽപ്പന കൊണ്ട് സാധാരണ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ടല്ലേ, ഇതൊക്കെ കൽപ്പനയാണ്, ഇതൊക്കെ തോന്നലാണ്. ഇതിൻ്റെ പുസ്തകത്തിൽ നിറവേഴിയിരിക്കുന്ന അങ്ങനെ തോന്നലാണ്, തോന്നലാണ്. വായിച്ചു കിട്ടാത്തതൊന്നും ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ആണോ? തോന്നുന്നു വെച്ചാൽ നമ്മുടെ തോന്നലുകൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് തോന്നിയാലും അതൊക്കെ സംഭവിക്കുന്നു അല്ലേ. നമുക്ക് പല ആഗ്രഹങ്ങളുമുണ്ട്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് സങ്കല്പിക്കണം, സങ്കല്പത്തിനനുസരിച്ച് സംഭവിക്കണം, കാര്യങ്ങൾ സംഭവിക്കണം. ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലും സങ്കല്പം അനുസരിച്ച് സംഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വസ്തു മാജിക്കാറ് കാണിച്ചു തരും. അത് സങ്കല്പം കൊണ്ട് സംഭവിക്കുന്നതല്ല, അത് അവിടെ ഒരു ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാണിക്കുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് സിനിമയും കാണാൻ പറ്റും സങ്കല്പം കൊണ്ട്. അല്ലാതെ ഈ വാസ്തവ ലോകത്തിൽ ആരുടെയും സങ്കല്പം കൊണ്ടൊന്നും സംഭവിക്കില്ല. സങ്കല്പം കൊണ്ട് അങ്ങേറ്റം സംഭവിക്കുന്ന എന്താണോ? ആ നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ, ആ വികാരങ്ങളെ തുടർന്നു വരുന്ന വികാരങ്ങൾ, ശരീരത്തിൽ സുഖം ദുഃഖം കാമം ക്രോധം, ഇതെല്ലാം സങ്കല്പം കൊണ്ടുവരും. മാനസികമായ വികാരങ്ങളൊക്കെ സങ്കല്പം കൊണ്ട് സംഭവിക്കുക. പിന്നെ ഒരു വ്യക്തി ശത്രു മിത്രം അത് നമ്മുടെ മാനസിക ഭാവമാണ്. നന്മ തിന്മ ധർമ്മം അധർമ്മം ഇത്തരം മാനസിക ഭാവങ്ങൾ മനസ്സിനങ്ങനെ ഒരു ശേഷി ഉണ്ട് കൽപ്പിക്കുക. അല്ലാതെ എന്താണ് മൂർത്തമായ വസ്തുക്കളെ ഒരിക്കലും നമുക്ക് സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റില്ല. എങ്കിലും സൃഷ്ടി സംഭവിക്കും. എങ്ങനെ വസ്തുക്കൾ നമ്മൾ സൃഷ്ടിക്കുന്ന എങ്ങനെയാണ്? എങ്ങനെ കേട്ടില്ല, പറയുന്ന വ്യക്തം ഉറച്ച് പറഞ്ഞ കേൾക്കും. സങ്കല്പിച്ചിട്ടാണ് പ്രവർത്തിച്ചാണ്ടാവും. അതല്ലാത്ത വാഴ നട്ടു കഴിഞ്ഞാൽ കൊല കിട്ടും, സങ്കല്പിച്ചിട്ടാണ്. ഓ വാഴ, ഓ കൊല സങ്കല്പിച്ച അവിടെ വാഴയും കൊലയും വരും. സങ്കല്പിക്കാൻ പറ്റില്ലെന്നല്ല പറയുന്നു, മനുഷ്യന് സങ്കല്പിക്കാം. സങ്കല്പം കൊണ്ട് വസ്തുവിനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പ്രവൃത്തി കൊണ്ട് പറ്റില്ല എന്നാരും പറയുന്നു. അത് പ്രവർത്തിച്ചിട്ടേ ഉണ്ടാവും. സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സ്വപ്നത്തെ സംഭവിക്കും പോലെ സംഭവിക്കണം. സ്വപ്നം പിന്നെന്ത് ചെയ്യുന്നു? നമ്മുടെ സങ്കല്പത്തിൽ ആനയും പുലിയും കടുവയും കുതിരയും ഒക്കെ വരുന്നു. പക്ഷെ അതൊന്നും മൂർത്തമായ വസ്തുക്കളല്ല. കാരണം സ്വപ്നത്തിൽ പുലി ഒന്ന് നമ്മൾ തിന്നു കഴിഞ്ഞു, ഉണർന്നു നോക്കുമ്പോഴോ തിന്നിട്ടില്ല. അപ്പൊ സ്വപ്നത്തിൽ സംഭവിച്ചത് കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പൊ അത് സങ്കല്പത്തിൽ എന്തെങ്കിലും സൃഷ്ടിച്ച അതുപോലെ ഇരിക്കത്തുള്ളൂ. അല്ലാതെ ആർക്ക് സങ്കല്പം കൊണ്ടൊന്നും ഒന്നിനെ സൃഷ്ടിക്കാൻ ആർക്കും സാധ്യമല്ല. പിന്നെ ഈ കൈയടക്കം പോലെയുള്ള ചില വിദ്യകളുണ്ട്, അഭ്യാസം കൊണ്ടൊക്കെ നേടിയെടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ എങ്ങനെ സൃഷ്ടിക്കുക, അത് ചില വിദ്യകളാണ്. അത് സങ്കല്പം കൊണ്ടല്ല. അത് സങ്കല്പമാണെന്നൊക്കെ പറയും. സങ്കല്പമാണെങ്കിൽ അതുകൊണ്ട് പിന്നെ എന്ത് സംഭവിക്കണമല്ല. അതൊക്കെ ചില വിദ്യകളാണ്. ആ വിദ്യകളുകൊണ്ട് അങ്ങനെ സംഭവിക്കും. ചിലരിങ്ങനെ മാല അത് ഇതൊക്കെ എടുക്കുമല്ലോ, ലോകത്തെടുക്കും. മാർക്കറ്റിലെ സാധനങ്ങളാണ് കൂടുതലും എടുക്കുന്നത്, ഏതെങ്കിലും കമ്പനിയുടെ സാധനങ്ങളാണ്. മോതിരവും മാലയും വളയും ഒക്കെ അല്ലാതെ അല്ലാതെയൊന്നും എടുക്കാൻ പറ്റില്ല. അവർ സൃഷ്ടിച്ച സാധനങ്ങളെ നമ്മൾ പരിശോധിച്ചറിയാം. അതൊക്കെ കമ്പനി മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്, മെയ്ഡ് ഇൻ ചൈന, അങ്ങനെ സാധനങ്ങളാണ്. അവര് സങ്കല്പം ഉണ്ടാക്കിയല്ല, അത് കൈയടക്കം ടെക്നിക് ഉപയോഗിച്ചതൊക്കെ പറ്റും. ഇന്ന് ചില വിദ്യകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. മജീഷ്യന്മാരൊക്കെ എന്തെല്ലാം കാണിക്കുന്നു അതുപോലെ. പിന്നെ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? സങ്കല്പമാണ്. എന്താണ് കാരണമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാ പറഞ്ഞ സങ്കല്പം. ഇപ്പൊ സങ്കല്പം കൊണ്ടൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ സൃഷ്ടിയുണ്ടായി? അങ്ങനെ അധ്യാസം ഉണ്ടായി, അധ്യസ്ഥമായി. പിന്നെ സംശയമുണ്ട്. അങ്ങനെ ഉറക്കം തൊട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരാന്ന് വെച്ചാൽ നമ്മൾ സൃഷ്ടിയെ കാണുന്നു. ഈ മൊബൈലിലൂടെ വെച്ചിട്ട് ശരി ഞാനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണർന്നാ ഇവിടെ കാണും, ഞാൻ സങ്കല്പിച്ചതാണ്. എപ്പോ വേണമെങ്കിലും എനിക്ക് ഉറങ്ങാം, ഇപ്പൊ വേണമെങ്കിലും ഉറങ്ങാം, ഒന്ന് മയങ്ങാം ഒരു സെക്കൻഡ്. ഉണർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഇരിക്കും, നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഉണർന്നപ്പോ നിങ്ങളെയൊക്കെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞോ, അതൊക്കെ സ്വപ്നം ശരിയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ സ്വപ്നം എന്ന് വിളിക്കുന്നു, അതുകൊണ്ടാണ് അതിനെ സ്വപ്നം എന്ന് വിളിക്കുന്നത്. സ്വപ്നം എന്ന് വെച്ചാൽ എന്താ? ആ സ്വപ്നം എന്ന് വെച്ചാൽ അങ്ങനെ അനുഭവം ഉണ്ടായി, ഇപ്പൊ ഇല്ല, ജാഗ്രതയിലില്ല, അതുകൊണ്ടാ സ്വപ്നം എന്ന് പറയുന്നത്. ജാഗ്രതയില്ലാത്തതുകൊണ്ടാണ് സ്വപ്നം എന്ന് പറയുന്നത്. നമ്മൾ ജാഗ്രതയിലിരുന്ന് സ്വപ്നം കാണും. അപ്പൊ ഇതിന് കാരണം എന്താണ്? അതിലിപ്പൊ സൃഷ്ടിയെ കുറിച്ച് ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ച് ഓരോ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ അതിങ്ങനെ പരിണമിച്ചു വന്നാണ്. സാഖ്യന്മാർ പറയുന്നത് പോലെയാണ്, ആധുനിക ശാസ്ത്രം പറയുന്നത് പരിണമിച്ചു വന്നു. അതെ, മുമ്പ് കുരങ്ങന്മാരായിരുന്നു, അവനൊന്നും പേരെ എന്തൊക്കെ ആയിരുന്നു, അങ്ങനെ അങ്ങനെ മാറി മാറി മനുഷ്യൻ വന്നതെന്നാണ്. നിഷേധിക്കാൻ പറ്റില്ല പരിണാമത്തെ. അപ്പൊ പരിണമിച്ചു വന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ പറയുന്ന എന്താണ്? സങ്കല്പമാണെന്നാണ്. അപ്പൊ പരിണമിച്ചു വന്നാണെങ്കിൽ പിന്നെ എങ്ങനെ സങ്കല്പമാവും? ആരുടെ സങ്കല്പം? അതാരോ മൂപ്പരാരാണ്? വെറുതെ പറഞ്ഞാ മതിയത്, ആരെന്നൂടെ പറയണ്ടേ? അങ്ങനെ ഞാൻ പറഞ്ഞാ മതിയത്. അതാ ചോദിച്ച ആരാണ്? അങ്ങനെ ഒരുപാടത്ത് പറഞ്ഞിട്ടുണ്ട്, ആരെന്നൂടെ പറയണ്ടേ? അപ്പൊ ശരി, നിരുപാധികമായ ജ്ഞാനം. അപ്പൊ സങ്കല്പം, സങ്കല്പം കൊണ്ട് സൃഷ്ടി ഉണ്ടായി എന്ന് പറയുമ്പോൾ നിരുപാധികമായ ജ്ഞാനത്തിലെ സങ്കല്പം എന്ന് പറയുന്നു. നമ്മുടെ സങ്കല്പമാണ്. എങ്ങനെ? ആ നിരുപാധികമായ ജ്ഞാനം കർത്താവും ഭോക്താവും ഒന്നുമല്ല, പക്ഷെ എന്ത് ചെയ്തു? സങ്കല്പം കൊണ്ട്, സങ്കല്പം എന്നോ മായയെന്നോ മനസ്സെന്നോ എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെ, അതുകൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അത് വെച്ചാൽ നമ്മുടെ സങ്കല്പമല്ല, അതാ പറഞ്ഞു വരുന്നു. ഞാനോ നിങ്ങളോ സങ്കല്പിച്ചെന്ന് വിചാരിച്ചിവിടെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഒരു സങ്കല്പം സംഭവിച്ചത് നിരുപാധികമായ അതിൽ തന്നെ, അതിൽ സങ്കല്പം സംഭവിച്ചു. അങ്ങനെയാണ്, അതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. നിരുപാധികമായ ഞാൻ അല്ലെങ്കിൽ സത്ത, അതിൽ സങ്കല്പം വന്നതാണ് എന്ന് വെച്ചാൽ ഈ നിരുപാധികമായ ജ്ഞാനത്തിൽ സങ്കല്പം എന്ന് പറയുന്നു ജ്ഞാനം തന്നെ, ഭാനം. അപ്പോ ആ ഭാനം കൊണ്ടാണ് ഈ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒന്നും ഉണ്ടാകാത്ത. സങ്കല്പം മാത്രമാണ് പരമേശ്വര എന്ന് പറയുന്നത്. കേവല സങ്കല്പം കൊണ്ടെന്ന് പറയുന്നത് അല്ല, നമ്മുടെ ആരുടെയും സങ്കല്പം കൊണ്ടല്ല ഇതുണ്ടായത്. നമ്മുടെ സങ്കല്പം കൊണ്ട് എന്തുകൊണ്ടല്ല, കാരണം നമ്മുടെ മനസ്സും നമ്മളും എല്ലാം ആ സങ്കല്പത്തിൽ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ സങ്കല്പിച്ചതെന്നുണ്ടാകാത്തത്. നമ്മുടെ മനസ്സും എന്താണ് പരമേശ്വരന്റെ സങ്കല്പം കൊണ്ടുണ്ടായ സൃഷ്ടിപ്പെട്ടതാണ്. എന്താ നമ്മളെന്താ സൃഷ്ടിപ്പെട്ടതാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ പരമേശ്വരൻ ആരാണെന്ന് ചോദിക്കും, ആരാണ് ഈ പരമേശ്വരൻ? ഈ നമ്മൾ സർവത്ര ഈ സൃഷ്ടിയിൽ ആധാരമായിരിക്കുന്ന സത്ത, അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. ആ സത്യം, ആ സത്യത്തിലെ സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സത്യത്തിൽ പ്രതീതി, ആ സത്യത്തിലെ അനുഭവമാണ് സൃഷ്ടി എന്നാണ് അദ്വൈതം പറയുന്നത്. അതാണ് സങ്കല്പം മാത്രമേണ പരമേശ്വര എന്ന് പറയുന്നത്. അപ്പൊ ആ സൃഷ്ടിയിൽ നമ്മളെല്ലാം പെട്ടുപോയി. അതുകൊണ്ട് നമ്മൾ സങ്കല്പിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നു. കാരണം നമ്മളുടെ സങ്കല്പം എന്ന് പറയുന്നത് സൃഷ്ടിപ്പെട്ടതുകൊണ്ടാണ്, അതിനെ സൃഷ്ടിക്കാൻ പറ്റാത്ത. ആ സങ്കല്പത്തിൽ എന്താണ് പരമേശ്വരന്റെ സത്തയുടെ പ്രതീതി എന്ന് നമുക്ക് പറയാം. സത്തയുടെ പ്രതീതിയാണല്ല. അപ്പൊ നമ്മളിത് സങ്കല്പമാണെന്ന് പറഞ്ഞാൽ അതിനെ നമ്മളങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു സത്തയുടെ പ്രതീതിയായി നമ്മൾ അറിയുക, അതാണ് സൃഷ്ടി എന്ന് അറിയുക. അപ്പൊ സത്തയുടെ പ്രതീതിയാണോ സൃഷ്ടിയെങ്കിൽ അല്ലേ? അപ്പൊ മനുഷ്യൻ എന്തെല്ലാം സൃഷ്ടിക്കുന്നു? പണ്ട് കാട്ടിൽ കിടന്നിരുന്നു അവൻ, എന്നിട്ട് കാടെല്ലാം ഇപ്പൊ നഗരമാക്കി, എന്തെല്ലാം അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ഈ സൃഷ്ടികളൊക്കെ മനുഷ്യന്റെ സൃഷ്ടിയല്ലേ? നമ്മളീ കാണുന്നതല്ല. മനുഷ്യൻ പോലും എന്താണ്? മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് അല്ലേ? ഒരാണും പെണ്ണും ചേർന്നാണ് സൃഷ്ടിക്കുന്നത് മനുഷ്യർ. അപ്പൊ പിന്നെ ഇതെല്ലാം പരമേശ്വരന്റെ സങ്കല്പം എന്നിങ്ങനെ പറയും. പരമേശ്വരന്റെ സങ്കല്പമാണെങ്കിൽ ആണും പെണ്ണും ചേർന്ന് എന്തിനാ സൃഷ്ടിക്കുന്നത്? വീണ്ടും തലമുറകളെ സൃഷ്ടിക്കുന്ന പരമേശ്വരനെ സങ്കല്പിച്ച പോരെ? എങ്ങനെ ഒരുമിച്ച്? അങ്ങനെ അതുകൊണ്ട് പുരുഷ സ്ത്രീ വിചാരിച്ച സങ്കല്പിച്ച സൃഷ്ടി ഉണ്ടാവും. ആരുടെ സങ്കല്പം? അങ്ങനെ ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണ് സ്ത്രീയും പുരുഷനും ചേർന്ന് സൃഷ്ടി നടത്തുന്നത്. ഈശ്വര സങ്കല്പം കൊണ്ട് സൃഷ്ടി നടക്കുകയാണെങ്കിൽ എന്തേ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? മിശ്രയും പുരുഷനും ചേർന്നാണ് സൃഷ്ടി നടത്തുന്നത്, പിന്നെ ഈശ്വര സങ്കല്പം എന്തിന്? ഏതെങ്കിലും ഒന്ന് പോരെ? രണ്ടും കൂടെ എന്തിനാണ് ചേരുന്നത്? സങ്കല്പമാണ് സൃഷ്ടിയും ഈശ്വര സങ്കല്പിക്കുമ്പോ എന്ത് ചെയ്യണം? എല്ലാം ഉണ്ടാവണം. പിന്നെ സ്ത്രീ പുരുഷനും സൃഷ്ടിക്കേണ്ട കാര്യം. അന്ന് സ്ത്രീയും പുരുഷനുമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ പിന്നെ ഈശ്വരന്റെ സങ്കല്പത്തിന്റെ ആവശ്യം എന്ത്? കാരണം അവിടെ എന്ത് ചെയ്യുന്നു? സ്ത്രീയും പുരുഷനും സങ്കല്പിക്കുന്നു, അവര് സൃഷ്ടിക്കുന്നു, സന്താനം ഉണ്ടാകുന്നു, വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതില് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാ ഈശ്വര സങ്കല്പിച്ചത്? മരണം അത് എന്താണ്? ഇങ്ങനെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ നശിച്ചു പോകും. സൃഷ്ടിച്ചാൽ നശിക്കും, അപ്പൊ അങ്ങ് നശിച്ചു പോകും. അപ്പൊ സൃഷ്ടിയിൽ ഈശ്വരന്റെ ഇടപെടൽ ആരും കാണുന്നില്ല. മനുഷ്യൻ സങ്കല്പിക്കുന്നു, അവൻ സൃഷ്ടിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് നശിച്ചു പോകും. നാശം പ്രകൃതിയുടെ സ്വഭാവം. പ്രകൃതിയുടെ സ്വഭാവമാണ് നശിച്ചു പോകുക എന്ന് പറയുന്നത്. പ്രകൃതി അങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് സൃഷ്ടിക്കുന്നവനും അവന്റെ സൃഷ്ടിയും എല്ലാം നശിക്കുന്നു. അപ്പോ ഓരോ പ്രകൃതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യനും എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. അവരെല്ലാം അവരവരുടെ ഓരോ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് അവർ ചാകുന്നു, പിന്നെ ഈ ഫോട്ടോസ്റ്റാറ്റും ചെന്നു. ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോ മുമ്പോട്ട്. അങ്ങനെ തന്നെ നമ്മള് കാണുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എവിടെ ഈശ്വരൻ വന്ന് ഇടപെട്ടത്? ഈശ്വരൻ വന്ന് ഇനി ഇടപെട്ടെന്നിരിക്കട്ടെ. ഈശ്വരൻ ചെയ്ത അത് മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ദോഷങ്ങളൊക്കെ വരാം. ഈശ്വരനാണ് അങ്ങനെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതെങ്ങനെ ദോഷങ്ങളൊന്നും? ഈശ്വരനും വിശകൾ പറ്റുമോ? സൃഷ്ടിയിലെ എല്ലാം നല്ല കേമമായിരിക്കും. മനുഷ്യനാണ് സൃഷ്ടിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദോഷങ്ങൾ വരും. ഈശ്വരൻ സൃഷ്ടിച്ച അങ്ങനെ ദോഷം വരും. കാരണം ഈശ്വരൻ എല്ലാം അറിയുന്ന ആളല്ലേ. സൃഷ്ടിക്കുമ്പോൾ ദോഷമില്ലാതെ സൃഷ്ടിച്ച പോലെ കുറെ പേര് ഇങ്ങനെ ജീവിക്കുന്നു, കുറെ പേര് വേറെ ജീവിക്കുന്നു, ചില സങ്കടത്തിൽ ജീവിക്കുന്നു, ചില സന്തോഷത്തിൽ ജീവിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? പിന്നെ ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണെങ്കിൽ ഈശ്വരനെ പോലെ തന്നെ എല്ലാം എന്തായിരിക്കണം? നല്ല പൂർണമായിരിക്കണം. എന്താണ് ഈശ്വരനും മനുഷ്യനും രണ്ടുപേരുടെ റോൾ എന്താ? കൃഷി എന്താണോ